പെയ്യുന്ന പോലെ നെഞ്ചിൻ്റെ മുറ്റത്തു നിറയുന്ന പോലെ മഞ്ചാടി മണിമുത്തു പെയ്യുന്ന പോലെ നെഞ്ചിൻ്റെ മുറ്റത്തു നിറയുന്ന പോലെ സ്നേഹം കുതിരുന്ന പോലെ മനസ്സിൻ്റെ മഴയായ പോലെ.